ഈ എപ്പിക്യൂറിയസ് ലൈഫ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ കൂടുതൽ ചർച്ച ചെയ്ത ആദ്യകാലത്തൊക്കെ തിയോളജിയിലാണ്. തിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവശാസ്ത്രം. ഫിലോസഫി തിയോളജി എന്നൊക്കെ പറയുന്നതിന് വ്യത്യാസമാണ്. ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ദൈവശാസ്ത്രം. ഫിലോസഫി അങ്ങനെയാണ്. ഫിലോസഫിയിൽ എല്ലാ വിഷയങ്ങളും വരും. വ്യത്യാസമുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ സയൻസിന് ഫിലോസഫിയുണ്ട്. തിയോളജി എന്ന് പറയുന്നത് ദൈവത്തെ ചുറ്റിപ്പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്ത് ക്രിസ്ത്യൻ തിയോളജിസ്റ്റുകളും ഇസ്ലാമിക തിയോളജിസ്റ്റും രണ്ടു കൂട്ടരും ചർച്ച ചെയ്യും. ഒത്തിരി പേര് അതിന് ഒന്നാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന സെന്റ് അഗസ്റ്റിൻ ക്രിസ്ത്യൻസിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചർച്ച വന്ന ആദ്യകാലത്ത്. കാരണം അന്നും ഇസ്ലാം മതമേ ഇല്ല. അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിനൊന്നും ഇസ്ലാം മതമില്ല. ആറാം നൂറ്റാണ്ടിലാകെ വരുന്നു. പിന്നെ അത് കഴിഞ്ഞു പലരും ക്രിസ്ത്യൻ പ്രസിദ്ധരായ ഒരാളുടെ പേര് പറഞ്ഞു. പിന്നെ വരുന്ന വളരെ പ്രസിദ്ധനായ ഒരാളാണ് തോമസ് അക്വിനാസ്. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. നമ്മുടെ ലൈബ്രറിയിൽ തോമസ് അക്വിനാസിന്റെ ചില ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോന്ന് അറിയത്തില്ല. ഉണ്ടോ? ഉണ്ടോ? തോമസ് അക്വിനാസിന്റെ എന്താണ് ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ് കുറെ ബുക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് ടഫാണ്. അക്വിനാസിന്റെ വായിച്ച് മനസ്സിലാക്കി അദ്ദേഹവും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇസ്ലാം മതത്തിന് വലിയ പ്രചാരം വന്നതിന് ശേഷം ഇസ്ലാം മതത്തിന്റെ ഷിയകളും സുന്നികളും അവർക്ക് ഇതിലൊക്കെ രണ്ടഭിപ്രായമാണ്. പ്രത്യേകം പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ തിയോളജിയിൽ ഇത് വരുമ്പം, പക്ഷെ ആദ്യം തിയോളജിയിലാണ് ഈ ചർച്ച നടന്നതെങ്കിലും പിൽക്കാലത്ത് ഇത് ഫിലോസഫിയിലേക്ക് മാറി. ഇന്ന് കേവലം ഇതൊരു തിയോളജിയുടെ വിഷയമല്ല, പല ഫിലോസഫേഴ്സിനും ചർച്ച ചെയ്യും മാറി. ഈ ചർച്ചയിൽ പ്രധാനമായിട്ട് മൂന്ന് ഭാഗമുള്ളത്. ഒന്ന് റിബട്ടിങ് എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തെ നിഷേധിക്കുക, മറ്റൊന്ന് ഡിഫൻസ് അതിനെ പ്രതിരോധിക്കുക, മൂന്നാമത് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ തിയോഡൈസ് എന്ന് പറയും. ഒരു ഗ്രീക്ക് വേർഡാണ്. അത് ഈ ക്രിസ്ത്യൻ തിയോളജിസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു ആദ്യകാലത്ത് കൊണ്ടുവന്നതാണ്. വെച്ചാൽ വേണമെങ്കിൽ പറയാൻ നമുക്ക് ഇതിനെ സിദ്ധാന്തിക്കുക അല്ലെങ്കിൽ ന്യായീകരിക്കുക. ഈ മൂന്ന് ഭാഗമായിട്ടാണ് ഈ ചർച്ച. എന്നുവെച്ചാൽ ഇത് വളരെ വിപുലമായൊരു ചർച്ചയാണ്. ചെറിയ ഇതൊന്നുമില്ല. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തെ എഴുതിയിട്ടുണ്ട്. ആണ് ഞാൻ പറഞ്ഞ ഇക്കാര്യത്തിൽ ഒരുപാട് ചർച്ച ചെയ്ത് പാശ്ചാത്യരാണ്. പ്രത്യേകിച്ച് ഈ സെമിറ്റിക് മതങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായി ഈ പറയുന്ന കാര്യം. എന്ത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതില് എന്താണോ പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നതിന് അതിന് പ്രധാനമായ രണ്ട് ഭാഗമാണ്. ഒന്ന് മോറൽ പ്രോബ്ലം ഓഫ് ഇവിൽ, മറ്റൊന്ന് നാച്ചുറൽ പ്രോബ്ലം ഓഫ് ഇവിൽ. ഈ രണ്ടിനെയും ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ. ഇന്ന് നിങ്ങൾക്കിതിന് പുസ്തകമൊന്നും വായിക്കേണ്ട കാര്യമില്ല. ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ ഇതിനെ കുറിച്ചുള്ള സൈറ്റുകളുണ്ട്. അവർ പറഞ്ഞത് ഈ പറയുന്ന ആശയത്തെ ന്യായീകരിക്കുക അല്ലെങ്കിൽ ഇതിനെ സിദ്ധാന്തമാക്കുക. ഡിഫൻസ് അല്ലേ ന്യായീകരണം? അത് അതിനെ നിഷേധിക്കുക. ഡിഫൻസ് എന്ന് വെച്ചാൽ പ്രതിരോധിക്കുക. രണ്ട് ഭാഗം കാണുമല്ലോ. നമ്മൾ സാധാരണ പറയുന്ന പൂർവപക്ഷം എന്ന് പറയുന്നു, പൂർവപക്ഷത്തിൽ തന്നെ രണ്ട് ഭാഗം കാണുന്നു. അവർ അറ്റാക്ക് ചെയ്യും, പിന്നെ മറ്റൊന്ന് അവരുടെ ഭാഗത്ത് അവർ പ്രതിരോധിക്കും. അതുപോലെയാണ് ഇവിടെ. പിന്നെ സിദ്ധാന്തി തന്റെ സിദ്ധാന്തം പറയും, അതാണ് തിയോഡൈസ് എന്ന് പറയും. അപ്പൊ ഇതില് എന്താണ് രണ്ട് ഭാഗമുള്ളതിന് മോറൽ പ്രോബ്ലം ഓഫ് ഇത്. എന്നുള്ള വിഷയം അതിൽ ഒരുപാട് ഒരുപാട് ഒരുപാട് ചർച്ചകളുണ്ട്. എന്താണ് ഈ മോറൽ പ്രോബ്ലം ഓഫ് ഇത്? അതിൽ വരുന്ന അതിന് രണ്ട് ഭാഗമുണ്ട്. അതിലൊന്നാണ് ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഇവൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഇവൾ എന്ന് പറയുന്നു. ഞാനിത് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ പറയാൻ കാരണം ഇന്നിതൊക്കെ വായിക്കാൻ കിട്ടുന്ന ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ നിന്നും സുലഭമല്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വാക്കുകൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർക്ക് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? മനസ്സിലാവും. ഇൻഫ്ലുവൻസർ പോലെ മനസ്സിലാക്കുകയും. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാഥമികമായിട്ട് ആദ്യം നമുക്ക് ആശ്രയിക്കുക എന്നുള്ള ഒന്നാണ് വിക്കിപീഡിയ. പക്ഷെ അത് ആധികാരികമല്ല. വിക്കിപീഡിയയിൽ ലോക്കഡും അൺലോക്കഡും ഉണ്ട്. ഇപ്പൊ ലോക്കഡായ വിക്കിപീഡിയ ആണെങ്കിൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട് സിൽവർ സ്റ്റാർ ലോക്കഡ് എന്നൊക്കെ പറയും. അതാണെങ്കിൽ നമുക്ക് പിന്നെ വിശ്വസിക്കാം. ബാക്കി വരുന്നത് അൺലോക്ഡ് ആണെങ്കിൽ അതെപ്പോഴും ആൾക്കാർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് അത് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു നല്ല സോഴ്സ് എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പോൾ എന്താണ് ആധികാരികമായി ഫിലോസഫി ഒന്നും പഠിച്ചിട്ടില്ലാത്തവർ ഒരു പ്രാഥമികമായ അറിവിനെ അത് ഉപകരിക്കും. പിന്നെ വരുന്നത് പല സൈറ്റുകളുണ്ട്. അതിൽ വളരെ സിമ്പിളായി ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇന്റർനെറ്റ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫി. പേരെയുണ്ട്. ആദ്യം ഇതിലേക്ക് പോവുക. അതിൽ പോയാൽ വീണ്ടും പല സൈറ്റുകളിലേക്കും വരും. ഇന്റർനെറ്റ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫി. എല്ലാ വിഷയങ്ങളെ കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. സിമ്പിളാണ്. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പോ ഇതൊക്കെ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് ഇന്നലെ ഞാൻ ഉത്തരം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ അത് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാ പഠിക്കുന്നു? ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എല്ലാ മതങ്ങളെയും പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനൊന്നും ബില്ലിംഗ് എന്താ തയ്യാറല്ല. എന്തുകൊണ്ട്? ഒന്നാമത് നമുക്ക് സമയമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് ഒരുപാട് തിരക്കുകളാണ്. ബലി ഇടണം, പിന്നെ ഒരുപാട് ജോലികളാണ്. ഇന്റർനെറ്റ് എൻസൈക്ലോപീഡിയ ഫിലോസഫി ഇത് കാരാ വേണ്ടത്. ഒരു പറഞ്ഞതൊക്കെ പഠിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത് കാശ്രയിക്കേണ്ടി. മലയാളത്തിൽ ബുക്ക് കാണും എനിക്ക്, പക്ഷെ അതിനെക്കുറിച്ച് ഒന്നാമത് ഇപ്പം ഞാൻ ബുക്കുകൾ വായിക്കാറുണ്ട്. അധികം. അതുകൊണ്ട് ബുക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ഫിലോസഫിയെ കുറിച്ചുള്ള ഏതെങ്കിലും ബുക്ക് അറിയാമോ? പലതും വായിക്കാറുണ്ടോ? എനിക്കതിനെ കുറിച്ച് വലിയ പിടിപാടില്ല. പിന്നെ ഈ എന്താണോ, ഇപ്പൊ നെറ്റിലെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കതിൽ നിന്ന് അതാകുമ്പോ ആധികാരികമാണ്. കുറച്ച് വെറുതെ ഗൂഗിളിൽ നോക്കിയാലും അറിയാൻ പറ്റില്ല. ഗൂഗിളിൽ നോക്കി ആധികാരികമായി കിട്ടണമെങ്കിൽ ഗൂഗിളിൽ തന്നെ വരുന്നുണ്ട്, ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ എന്ന് അടിച്ചിട്ട് അറിയുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താണ്, അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ കിട്ടൂ. അങ്ങനൊരു പ്രശ്നമാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഇംഗ്ലീഷ് ആണെങ്കിൽ മനസ്സിലാവും, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. കാരണം ഒന്ന് ആ സെന്റൻസിന്റെ ഘടനകൾ തെറ്റായിരിക്കും. പിന്നെ എന്താണ്, ഒരിക്കലും യോജിച്ച വാക്കുകളായിരിക്കില്ല മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ. വളരെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ പല ട്രാൻസ്ലേഷനും ഉണ്ട്. ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു ഐഡിയയും കിട്ടത്തില്ല. പക്ഷെ ഇംഗ്ലീഷ് സാമാന്യമായി വായിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് മനസ്സിലാവും. എന്റെ മലയാളം ട്രാൻസ്ലേഷൻ വലിയ പ്രയാസമാണ്. പദങ്ങൾ കറക്റ്റ് ആയിരിക്കില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഊഹിച്ചൊക്കെ മനസ്സിലാക്കും, പക്ഷെ അത് വലിയ ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അതില് ഈ മോറൽ പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നതിൽ വരുന്ന ഒന്നാണ് ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഇവിൽ, മറ്റൊന്നാണ് എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഇവിൽ. ഈ രണ്ടെണ്ണം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ട് ഞാൻ പറയുന്ന സൈറ്റൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ വായിച്ച കുറച്ച് എളുപ്പമായിരിക്കും. അതിൽ ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്ന ഇതാണ്, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം. എന്താണ്, നല്ലവനായ ദൈവവും ഈ തിന്മയും ഒരുമിച്ച് എങ്ങനെ നിലനിൽക്കും? ഇതാണ് പ്രശ്നം. നല്ലവനായ ദൈവം, നല്ലവനായ ദൈവവും തിന്മയും എങ്ങനെ ഒരുമിച്ച് നിൽക്കും? നല്ലവനിൽ എങ്ങനെ തിന്മയിരിക്കും? ഇരിക്കില്ലല്ലോ. മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ ഇരിക്കും, നന്മയും കാണും തിന്മയും കാണും. പക്ഷെ ദൈവത്തിൽ എങ്ങനെയാണ്? ഇതിന് ഈ മതവിശ്വാസികളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളും പിന്നെ ക്രിസ്തുമത വിശ്വാസികളും ക്രിസ്ത്യൻസും ഒക്കെ ഒരുപാട് വാദ പ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഫിലോസഫേഴ്സ് അതില് പ്ലേറ്റിംഗോ എന്ന് പറയുന്ന ഒരാള് കൊണ്ടുവന്ന ഒരു അയാളെ കൊണ്ടുവന്നതല്ല, അയാള് സമർത്ഥിച്ച ഒരു വാദമാണ് ഫ്രീ വിൽ. ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്നത് അതിനെ ചുറ്റിപ്പറ്റിയാണ്. അതല്ല, അതിൽ നിന്നും ആൾക്കാർ മുമ്പോട്ട് പോകും. എന്നുവെച്ചാൽ ദിനം പ്രതി ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ സയൻസ് എങ്ങനെയാണോ ദിനം പ്രതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഗമിക്കുന്ന, അതുപോലെ അതിനൊപ്പം ചർച്ച ചെയ്യും പുരോഗമിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ഒന്ന് ഈ ലോജിക്കൽ പ്രോബ്ലം. അത് ഈ മോറൽ പ്രോബ്ലം എന്ന് പറയുന്ന ഇതാണ്. ഇപ്പൊ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്നു, ഹിറ്റ്ലർ 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നു, ഇതൊരു മോറൽ പ്രോബ്ലമാണ്. നല്ലവനായ ദൈവം എന്തിനു അനുവദിച്ചു? നാസി ജർമ്മനിയിൽ നടന്നു, ഉസാമ ബിൻ ലാദൻ അവിടെ അമേരിക്കയിൽ പോയിട്ട് എത്രയോ പേരൊക്കെ ബോംബിട്ടിട്ട് അല്ല പ്ലെയിൻ കൊണ്ടടിച്ചു. നല്ലവനായ ദൈവം ഇതെന്തിനു അനുവദിച്ചു? റഷ്യയിൽ ഇരുമ്പ് മറ ഉണ്ടാക്കിയിട്ട് സ്റ്റാലിൻ ലക്ഷക്കണക്കിന് പേരെ പട്ടിണിക്കിട്ടുണ്ട്, അല്ലാതെയൊക്കെ കൊന്നു. ഒരുപാട് പേര് പട്ടിണി കിട്ടി, ഒരു പ്രദേശത്ത് മുഴുവൻ കൃത്രിമമായി പട്ടിണി ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൊന്നു. അങ്ങനെ ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തവരാണ് ഇവരൊക്കെ. ഇതാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു എന്നുള്ള ഇതാണ് ഒരു ചോദ്യം. അപ്പോ ഇതിനെ എതിർക്കുന്നവർ പറയുന്ന എന്താണ്? അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചിരിക്കത്തില്ല. എന്താണ് തിന്മയും ദൈവവും കൂടെ ഒരുമിച്ചിരിക്കില്ല. ദൈവം ഉണ്ടെങ്കിൽ തിന്മ ഇത് നടക്കാനേ പാടില്ല, അതാണ് അവർ പറയുന്നത്. എന്തിനനുവദിക്കുന്നു? ഇതൊക്കെ മനുഷ്യൻ ചെയ്യുന്നതന്നെ, ഇതൊക്കെ ഓരോ മനുഷ്യൻ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, അത് ചില പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നുള്ളു. മനുഷ്യൻ മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരത, മൃഗങ്ങൾ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മനുഷ്യൻ ചെയ്യുന്നു, മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നു തിന്നുന്നു, ഇതൊക്കെ ക്രൂരത തന്നെയാണ്. നല്ലവനായ ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു? അതിന് സമാനം പറയുന്നതാണ് ഡെലിബറേറ്റ് ഫ്രീ വിൽ, സ്വതന്ത്ര ഇച്ഛ. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുകയാണ് സൃഷ്ടിച്ചപ്പോൾ. പ്ലേറ്റിംഗയുടെ പ്രധാനമായൊരു വാദമാണ് മനുഷ്യന് ഇതിനെ, ഇതാണ് ഇതിന്റെ തിയോഡൈസി എന്ന് പറയുന്നത്, ഇതിനെ ന്യായീകരിക്കുന്നു. എന്താണ് സ്വതന്ത്രമായ ഇച്ഛ, അതായത് ഫ്രീ വിൽ, അത് മനുഷ്യന് ദൈവം തന്നെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സൃഷ്ടിയിൽ ഉണ്ട്, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിൽ നന്മയുണ്ട് തിന്മയുണ്ട്. അവിടെ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ദൈവം, നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം. അപ്പോ നന്മ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അവന് പ്രതിഫലം കൊടുക്കും. അപ്പോ അവരുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് ആ പ്രതിഫലം എന്ന് വരുന്നത് സ്വർഗം വരെയാകാം. തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന് ശിക്ഷ കൊടുക്കും, ആ ശിക്ഷ എന്ന് പറയുന്നത് നരകം വരെയാകാം. അതുകൊണ്ട് ദൈവത്തിന് അതിൽ ഉത്തരവാദിത്വമില്ല. കാരണം ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു, നന്മയും തിന്മയും സൃഷ്ടിച്ചു, അവന് സ്വതന്ത്ര ഇച്ഛ കൊടുത്തു, ഫ്രീ വില്ല് കൊടുത്തു. അപ്പോൾ അവൻ നല്ല പ്രവൃത്തി, നല്ല പ്രതിഫലം ദൈവത്തിൽ നിന്ന് വാങ്ങണം. ചീത്ത പ്രവൃത്തി ചെയ്ത് ചീത്ത പ്രതിഫലം ദൈവത്തിൽ നിന്ന് വാങ്ങണം. അപ്പോ നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ലോകത്ത് നിലനിൽക്കുന്നതിൽ ഒരു ദോഷമില്ല. അവിടെ മനുഷ്യന്റെ തിരഞ്ഞെടുപ്പിനാണ് പ്രാധാന്യം, അവൻ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദോഷമില്ല. എന്താണ്? എങ്ങനെ ദൈവം നല്ലവനായ ദൈവത്തിനോടൊപ്പം തിന്മയിരിക്കുക എന്നുള്ളതിൽ ദോഷം. തിന്മയിരുന്നോട്ടെ, മനുഷ്യനത് തിരഞ്ഞെടുക്കാതിരുന്ന എന്തുകൊണ്ട്? അതും ദൈവമാണ് അവന് കൊടുത്തത്. തിന്മയെ സൃഷ്ടിച്ച ദൈവം തന്നെ അവനെന്ത് കൊടുത്തു? ഫ്രീ വില്ല് കൊടുത്തു. അതാണ് അതിന്റെ ചുരുക്കം. ഞാൻ ചുരുക്കി പറഞ്ഞാണ്, ഒരുപാട് ഒരുപാട് ഒരുപാട് ചർച്ചകൾ അതിനകത്തുണ്ട്. അപ്പൊ ദൈവം നിലനിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ, മനുഷ്യൻ നല്ല പ്രവർത്തിച്ചാൽ നല്ല ഫലം കിട്ടും, അങ്ങനെയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. ഭാരതത്തിലേക്ക് ഈ പ്രശ്നം പൂർണ്ണ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഈ പുനർജന്മ സിദ്ധാന്തത്തെ സ്വീകരിച്ചുകൊണ്ട് അത് ഈ വിഷയം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അത് ഇതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമാണോ പറയുന്നത്? നീതികളെന്ന് പറയുന്നത് സമൂഹത്തിന്റെ നീതി അനീതിയെ കുറിച്ചല്ല പറയുന്നത്, അത് ബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെടുത്താനേ പാടില്ല. ഇതുമായിട്ടൊരു ബന്ധം, നമ്മൾ സംസാരിക്കുന്ന വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ബ്രഹ്മവും പ്രപഞ്ചവും തമ്മിലുള്ള തത്വചിന്തയുടെ ഒരു ദർശനത്തിന്റെ ഒരു വിഷയമാണ് ഇത്. ദൈവശാസ്ത്രത്തിന്റെ വിഷയമാണ്. ഇതൊക്കെ വേറെ വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നീതി കേടെന്ന് പറഞ്ഞാൽ അവിടെ സാമൂഹിക അനീതിയെ കുറിച്ചല്ല പറയുന്നു. അതൊക്കെ സാമൂഹിക അനീതിയെ കുറിച്ചല്ല അവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. വിഷയങ്ങളെ വേറെ വേറെ തന്നെ ധരിച്ച് കൃത്യമായി മനസ്സിലാക്കണം. അതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി ചിന്തിക്കാനേ പാടില്ല. സാമൂഹ്യ നീതിയോ അനീതിയെ കുറിച്ചല്ല പറയുന്നത്. ഇതെന്താണോ, ഇത് തല്ലവനായ ദൈവത്തെ സ്വീകരിക്കും. മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മനുഷ്യരുടെ ഇടയിൽ തിന്മ നിലനിൽക്കുന്നു. അത് മനുഷ്യൻ തന്നെ ചെയ്യുന്ന തിന്മ. ആ തിന്മയ്ക്ക് എന്ത് സമാധാനം പറയുമെന്നുള്ളതാണ് അതിന്റെ ഒരു വശം മാത്രമാണ്. മനുഷ്യൻ ഈ തിന്മയൊക്കെ എന്തുകൊണ്ട് ചെയ്യുന്നു? അപ്പൊ പറയുന്നത് അവന് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. അവൻ ആ സ്വാതന്ത്ര്യം ദൈവം തന്നെ കൊടുത്താണ്. ആ സ്വാതന്ത്ര്യം അവനുള്ളതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. പ്രശ്നം എന്ത്? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൈ നീ എവിടെയാകുന്നു എന്ന ദൈവത്തിന്റെ ചോദ്യത്തിന് ഞാൻ അവന്റെ കുട്ടിയെടുക്കുകയെന്നാണ് മറുപടി. അതും ഇതുമായിട്ട് എന്താ ബന്ധം ഈ പറയുന്നതുമായിട്ട്? ഈ പറയുന്ന വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയുന്ന കാര്യം മനസ്സിലാക്കാതെ കൊലപാതകം കഥയല്ല ഞാൻ പറയാൻ പറഞ്ഞത്. ഈ വിഷയം, ഈ പറഞ്ഞ അങ്ങനെ കഥകളൊക്കെ ബൈബിളിലൊക്കെ ഉണ്ട്. അതല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായെങ്കിലും ചോദിക്കാൻ പറ്റും. ഇതില് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക, ഇത് മനസ്സിലായി. ഒരു ചോദ്യം പോലും ചോദിക്കാനുള്ള ശേഷി ഇല്ലെന്ന് ഞാൻ ഇസ്ലാം ചെയ്തെന്നാണ് ഈ തല അരിച്ചു കൊടുത്തില്ലേ. പിന്നെ ദൈവത്തിന് പ്രാധാന്യം പറഞ്ഞു. അതായത് ഒന്ന്, നല്ലവനായ ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു, നന്മയും തിന്മയും വച്ചു, ജീവന് സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പൊ അവൻ നന്മ ചെയ്ത ആ ഫലം കൊടുക്കും, തിന്മ ചെയ്ത ആ ഫലം കൊടുക്കും. ഇതിലും നല്ലത് എന്തായിരുന്നു, നിങ്ങള് എന്താണ് ഒരു മാതാപിതാക്കള് വീട്ടിലെ കുട്ടിയൊക്കെ ഒരു അലമാരയിൽ എന്താണ് ബ്രാൻഡിയും വയ്ക്കുന്നു, വേറെ അലമാരി പാലും വയ്ക്കുന്നു. ഇത് ഇഷ്ടമുള്ളത് എടുത്ത് കുടിക്കാം, അവന് ഫ്രീ വില്ലുണ്ട്, ഏത് വേണോ എടുത്ത് കുടിക്കാം. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ചില കുട്ടികൾ പാലെടുത്ത് കുടിക്കും, ചില കുട്ടികൾ എന്ത് ചെയ്യും, ബ്രാൻഡ് കുടിക്കും. അപ്പൊ ബ്രാൻഡ് കുടിക്കുന്നു എന്നെ ശിക്ഷിക്കാൻ പറ്റും, പറ്റും. അതാണ് കുട്ടികളുടെ കാര്യം പറഞ്ഞത്. അപ്പൊ മാതാപിതാക്കളാണ് അവിടെ, കാരണം ദൈവൻ സർവജ്ഞനാണ്, മനുഷ്യനാരാണ്, സർവജ്ഞനാണ്, അല്പജ്ഞനാണ്. അപ്പൊ അല്പജ്ഞനായിരിക്കുന്ന മനുഷ്യന്റെ മുമ്പില് എന്താണ്, അവന് ഫ്രീ വില്ല് കൊടുക്കണം, അവന് ചോയ്സ് കൊടുക്കണം, നിനക്ക് നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം. ഈശ്വരനെ പോലെ അവൻ സർവജ്ഞനായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തനെ, നന്മ മാത്രം ചെയ്തനെ. പക്ഷെ അവന് എങ്ങനെയാ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്പജ്ഞനായിട്ടാണ്. അപ്പൊ അവൻ നന്മയെ തന്നെ തെരഞ്ഞെടുക്കുമെന്ന് എന്താ ഉറപ്പ്, ആ ഫ്രീയിൽ കൊണ്ട് എന്താ പ്രയോജനം, കാരണം രണ്ട് തെരഞ്ഞെടുപ്പിനും അവന് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതാണ് പ്രശ്നം, രണ്ട് തെരഞ്ഞെടുപ്പിനും ഒരേ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് കുഴപ്പം. ഈ രണ്ടലമാരിയും തുറന്നെടുത്ത് ഇവന് കുടിക്കാം, ഇവൻ ശിശുവാണ്, ഇവൻ ശിശുവാണ്. ശിശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മാതാപിതാക്കളെ പോലെ വിവേകമുള്ളവനല്ല അവൻ. മനുഷ്യ അതുപോലെയാണ്, അവൻ അല്പജ്ഞനാണ്. അപ്പോ എന്താണ്, പാലെടുത്ത് കുടിക്കുന്നവന് സമ്മാനവും ബിയറെടുത്ത് കുടിക്കുന്നവന് അടിയും കൊടുക്കുന്ന ഈ കാര്യം വല്ലതും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ പറ്റും, പറ്റൂ ഫ്രീവില്ലുണ്ടെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യണം, മനുഷ്യരെയും എന്ത് ചെയ്യണം, സർവജ്ഞന്മാരായി സൃഷ്ടിക്കണം, അങ്ങനെ ചെയ്തില്ല. അതൊരു ചോദ്യം. ഇനി എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഉണ്ടോ? വന്നിരിക്കുന്ന തന്നെ ത്യാഗം സഹിച്ചിട്ടാണ്. അതായത് ഇപ്പോ ഇവിടെ ദൈവം എന്താ കണ്ടീഷൻ വെച്ചിരിക്കുന്നത്, നീ നല്ല പ്രവൃത്തി ചെയ്ത നിനക്ക് നല്ല ലോക സ്വർഗം വരെയുള്ള മനസ്സിലായില്ല. അല്ല, ഇപ്പൊ ദൈവം എന്താണെന്ന് അത് കഴിഞ്ഞ മുമ്പ് പറഞ്ഞു, ദൈവം എന്താണെന്ന്. ദൈവം എന്താണെന്നുള്ളത്, ദൈവം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ദൈവത്തെ കുറിച്ച് എന്ത് പറഞ്ഞു, ദൈവം എന്താണെന്ന് പറഞ്ഞു, നല്ലവനായ ദൈവം. മനസ്സിലായോ? പിന്നെ അതൊക്കെ ദൈവവിശ്വാസികൾ അംഗീകരിക്കുന്ന കാര്യമാണ്, നല്ലവനായ ദൈവം. ആ നല്ലവനായ ദൈവത്തിന്റെ ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അല്ല കൂട്ടിച്ചാത്തന്റെ ലോകത്തെ കുറിച്ചല്ല. അത്തരം കാര്യങ്ങളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കി വേണം ചിന്തിക്കാൻ. ഇതിനകത്ത് വരാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പോയിട്ട് പ്രയോജനമില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്താണ് ചോദ്യം വരുന്നത്, എന്താണ് സമാധാനം, അതാ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ചിന്ത കാടുകയറിയ ചിന്തയെന്ന് പറയും, ഇതുമായിട്ട് ബന്ധമില്ലാത്ത ചിന്തയും. ആദ്യം നല്ലവനായ ഒരു ദൈവം, പിന്നെ ഈ ലോകം തിന്മകളുള്ള ലോകം, ഇത് ഒത്തുപോകൂ എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ചോദ്യം. അത് ഒത്തുപോകണമെങ്കിൽ അതിന് പറയുന്ന ഒരു വഴിയാണ് എന്താ, ജീവന് ഫ്രീ വില്ലുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല, നല്ലത് ചെയ്താൽ മതി. അപ്പൊ അതിനാണ് ഒരു ചോദ്യം വന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, ഇനി അടുത്തൊരു ചോദ്യം വീണ്ടും ചോദിക്കാം. ഇപ്പൊ ഈ ദൈവം ഇവിടെ അവന് ഫ്രീ വില്ല് കൊടുത്ത് നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും, നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകും, സ്വർഗം വരെയുള്ള നല്ല, അതാണല്ലോ അവന് കിട്ടാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്തുകൊണ്ട് ഈ ലോകം തന്നെ നല്ലതായി സൃഷ്ടിച്ചാൽ മതിയല്ലോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിക്കണം, നല്ല ലോകമായിട്ടൊക്കെ സൃഷ്ടിക്കണം. അപ്പൊ പിന്നെ യവനെ സൃഷ്ടിച്ച് യവന് ഫ്രീ വില്ല് കൊടുത്ത് യവൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് യവനിനി ഒരു നല്ല ലോകത്തിൽ എത്തിക്കുന്നതിന് ഏറ്റവും നല്ല വഴി എന്താണ്, എളുപ്പ വഴി. ദൈവം എന്ത് ചെയ്യണം, ഈ ലോകത്തെ നല്ലതായി സൃഷ്ടിക്കും, എല്ലാ പ്രശ്നവും പരിഹരിക്കും. ദൈവം നല്ലവനായിരിക്കും, ഈ ലോകത്ത് തിന്മ കാണത്തില്ല, എല്ലാവരും സന്തോഷത്തിലായിരിക്കും. മാവേലി കൊണ്ട് നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുകൂടി ആമോദത്തോടെ വസിക്കും കാലം, അങ്ങനെ ഒരു ലോകമായിരിക്കും. ലോകം എന്ന് പറയുമ്പോൾ അതെല്ലാം ഉൾപ്പെടും. ലോകം എന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെടും. നന്മയുള്ള ലോകം എന്ന് വെച്ചാൽ അവിടെ പിന്നെ ഒരു തിന്മയുമില്ല. അതുപോലായിരുന്നു. അപ്പോ നന്മയുള്ള ദൈവവും നന്മയുള്ള ലോകവും. പക്ഷെ അങ്ങനെയല്ലല്ലോ, ലോകം ഇപ്പൊ തിന്മയുള്ളത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ ലോകത്തിൽ തിന്മയുണ്ട്, തിന്മയുള്ള മനുഷ്യരുണ്ട്, മനുഷ്യൻ തിന്മ ചെയ്യുന്നു, മനുഷ്യൻ കഷ്ടപ്പെടുന്നു, തിന്മ ഉണ്ട്. അപ്പോ നല്ലവനായ ദൈവത്തിനോടൊപ്പം ഈ തിന്മ എങ്ങനെ നിലനിൽക്കുമെന്നാണ് ചോദ്യം. അത് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ ദൈവം വേണമെന്ന് അല്ലെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ ആര് സൃഷ്ടിക്കും ലോകത്തെ? ലോകത്തിനൊരുടവം വേണ്ടേ? മക്കള് നല്ലവരാണെന്ന് വിചാരിച്ച അച്ഛനും അമ്മയും വേണ്ടി? അത് വേണമെന്നോ? എങ്ങനെ ദൈവത്തിന്റെ നിർവചനവും നിർവഹണം? ഒരാൾ പറയട്ടെ, എന്താ പറഞ്ഞത്? നല്ലവനായ ദൈവമുണ്ടെന്ന് വിശ്വാസം മാത്രമേ എന്നുവെച്ചാ നല്ലവനായ ദൈവം ഇല്ലെന്ന് പറയണോ എന്നാണ് പറഞ്ഞത്? അതല്ല, എന്താണ് പറയുന്നതെന്ന് പറ, എന്താ? അതൊക്കെ ശരി, ഇപ്പൊ എന്താ പറയാൻ പോകുന്നത്? അതെന്നെ ഇതുവരെ പറഞ്ഞോണ്ടിരിക്കുന്നു. അതൊക്കെ അതുകൊണ്ടല്ലേ നമ്മള് ചർച്ച ചെയ്യുന്നത്. ഇതിലെന്താ സമാധാനമുണ്ടോ അതേ ചോദ്യമാണോ? മറ്റേ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാണ്. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ രണ്ട് ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും സമാധാനം പറയാനുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. രണ്ട് പ്രശ്നം പറഞ്ഞല്ലോ, നല്ലവനായ ദൈവവും തിന്മയും കൂടെ എങ്ങനെ നിലനിൽക്കും, അതിന് സമാനം പറഞ്ഞ് ഫ്രെയിമില്ല. അതിന് ഞാൻ രണ്ട് ചോദ്യം ചോദിച്ചു, ഇതിനെന്തെങ്കിലും സമാനം പറയാനുണ്ടോ? കാട് കയറി വർത്തമാനം പറയല്ല, ഇതിനെന്തെങ്കിലും സമാനം പറയാനുണ്ടോ? ദൈവം എന്താണ് കാഴ്ചപ്പാടാണ് വേണ്ടത്? ദൈവത്തിന് എന്താണ്, ദൈവത്തിന് മനസ്സിലാക്കുന്ന നമുക്ക് ദൈവം എന്താണെന്നുള്ളതേ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദൈവം ആരാണ് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ദൈവം എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞു. എന്താണ് ദൈവത്തിന് പറഞ്ഞത്? അത് ഞാൻ ഇന്ന് പറഞ്ഞത് കൃത്യമായി നേരത്തെ പറഞ്ഞു. എന്താണ് സർവജ്ഞൻ, സർവശക്തൻ, സർവകാരുണികൻ, വേറെയും പറയും. അങ്ങനെയാണ് ദൈവത്തെ സ്വീകരിക്കുക. സർവസ്വതന്ത്രൻ, ഇങ്ങനെയൊക്കെ വിശേഷങ്ങളുണ്ട്. നിത്യൻ, ഇങ്ങനെയൊക്കെ പല വിശേഷങ്ങളുണ്ട്. അത് പ്രധാനമായും മൂന്ന് കാര്യം പറഞ്ഞു. അതാണ് ദൈവം. അല്ല, ദൈവം എന്ന് വെച്ചാൽ മനുഷ്യനെ പോലെയാണ്. മനസ്സിലായോ? ആ ദൈവമാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഇതൊക്കെ അംഗീകരിക്കണം. എല്ലാ ദൈവസങ്കല്പങ്ങളും ഇങ്ങനെ തന്നെ. അത് ഭാരതീയമായാലും മറ്റിടത്തായാലും എല്ലായിടത്തും ദൈവത്തെ ഇങ്ങനെ തന്നെ പറയും. അല്ല, ഇവിടെ പ്രത്യേകിച്ചൊരു ദൈവമൊന്നുമില്ല. ഇതൊക്കെ ഉള്ള ആളാണ് ദൈവം. അപ്പൊ ദൈവത്തിന്റെ കാര്യത്തിൽ തർക്കം വേണ്ട. അല്ലെങ്കിൽ പിന്നെ എന്തോ ദൈവം, നമ്മളെപ്പോലെ ഒരാളാണോ ദൈവം? ഇപ്പൊ നമ്മുടെ ഈ നമ്മളീ തിന്മകളൊക്കെ അനുഭവിക്കുന്നു, അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതിന് സമാധാനം പറയണം. അല്ലാതെ ഇതൊന്നും ഇല്ല എന്ന് പറയുന്നത് വെറും ഒരു മുട്ടാത്തർക്കമായി. അങ്ങനെ പറഞ്ഞാൽ അതിനാരും മറുപടി പറയത്തില്ല. ഒന്നും മറുപടി അർഹിക്കുന്ന കാര്യ പ്രസ്താവനകളെ അല്ല. എന്തുകൊണ്ട്? തിന്മയുണ്ട്, നമ്മളനുഭവിക്കുന്നില്ല വേദനകൾ. ഹിറ്റ്ലർ 60 ലക്ഷം പേരെ കൊന്നെന്ന് പറയുന്നത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഹിസ്റ്ററിയാണ്. സ്റ്റാലിൻ കൊന്ന ഹിറ്റ്ലറാണ് ഹിസ്റ്ററിയാണ്. ഒസാമ ബിൻ ലാദൻ കൊന്ന ഹിസ്റ്ററിയാണ്. ഇന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത് പലസ്തീനിലും മറ്റും കൊന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വർത്തമാന സംഭവമാണ്. അപ്പൊ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. അതിന് വ്യാഘാതം എന്ന് പറയും. എന്താണ്? എനിക്ക് നാക്കില്ലെന്നൊരാൾ പറയും പോലെയാണ്. ഒരാൾ പറയുന്നത് എന്താണ്? എനിക്ക് നാക്കില്ല. പറഞ്ഞാൽ ശരിയാവും. എന്താ കുഴപ്പം? ആ പറയുന്നതാണ് ഈ പറഞ്ഞത്. ഒന്നും ഇല്ല, ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല, ഒന്നുമില്ല എന്ന് പറയുന്നത് നാക്കില്ലെന്ന് പറയും പോലെയാണ്. വ്യാഘാത ദോഷം എന്ന് പറയും. അതൊന്നും നമുക്കൊരു ഡിബേറ്റിൽ ചർച്ചയിൽ പറയാൻ പറ്റില്ല. മണ്ടന്മാരുടെ അടുത്ത് പറയാം. മണ്ടന്മാരെന്ന് വെച്ചാൽ ഭക്തന്മാരുടെ ബോധമുള്ളവരടുത്ത് പറയാൻ പറ്റില്ല. എന്തെങ്കിലും സമാനം വരെ പറയാനുണ്ടോ? എന്തെങ്കിലും ചോദ്യമുണ്ടോ? ദൈവത്തെ രക്ഷിച്ചെടുക്കണം. ദൈവ അല്ല ഈ പറഞ്ഞ. എന്താണ് അപ്പോ ദൈവം ഉണ്ടോ എന്നുള്ളത് സംശയിക്കുക. അപ്പോ അതൊരു വലിയൊരു തത്വചിന്തയിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവത്തിന്റെ അസ്തിത്വത്തെ സംശയിക്കുക. സംശയിക്കുക എന്ന് പറയുന്ന എന്താണ്? അത് ഉണ്ടെന്ന് സമർത്ഥിക്കുന്നുമില്ല, ഇല്ലെന്ന് നിഷേധിക്കുന്നുമില്ല. അതാണ് ഈ സംശയം. സ്കെപ്റ്റിക് എന്ന് പറയും. സ്കെപ്റ്റിസിസം, ഇത് തത്വചിന്തയിലെ ഒരു പ്രധാന, അതിന്റെ ഫിലോസഫേഴ്സ് ഒരുപാട് പേരുണ്ട്. അവര് ദൈവം ഉണ്ടെന്ന് സമർത്ഥിക്കാനും പോകുന്നില്ല, ദൈവത്തെ നിഷേധിക്കാനും പോകുന്നില്ല. അത് എന്താണ്? അങ്ങനെ ആ വ്യത്യാസമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ദൈവത്തെ അവർക്ക് സമർത്ഥിക്കാനും അവർ പോകുന്നില്ല, ദൈവത്തെ നിഷേധിക്കാനും പോകുന്നില്ല. എന്ന് വെച്ചാൽ അവർ ആസ്തികന്മാരുമില്ല, നാസ്തികന്മാരുമില്ല. നിഷേധിക്കുന്നവരെന്ന സ്കെപ്റ്റിസിസം നിഷേധിക്കുന്നവരെ നമുക്ക് നാസ്തികന്മാരെന്ന് പറയാം. ഇവരെയും പക്ഷെ നാസ്തികന്മാരുടെ ഒരു ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അംഗീകരിക്കുന്നവരെ ആസ്തികന്മാരെന്ന് പറയും. തീയിസ്റ്റുകളും എത്തിയിസ്റ്റുകളും തീയിസ്റ്റുകളെന്ന് പറയും. അപ്പൊ ഇതിലൊന്നും പെടാതെ മൂന്നാമതൊരു വിഭാഗമാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുക്കുന്നവരുണ്ട്, തത്വചിന്താന്മാരും ഉണ്ട്. പിന്നെ ഇത്രയും കൊണ്ട് ദൈവത്തെ കൈവിട്ട് കളയാൻ പറ്റും? രണ്ട് ചോദ്യം ചോദിച്ചപ്പോ ദൈവം പോയോ? ഇത്രയും കാലം കൊണ്ടു നടന്നു, ഇത്രയും കാലം കൊണ്ടു നടന്നു ദൈവം. രണ്ട് ചോദ്യം ചോദിച്ചോ ദാ കിടക്കണം, ഇത്രയേ ഉള്ളൂ ആ ദൈവം. അങ്ങനെ മനസ്സിലായില്ല എന്താ പറഞ്ഞത്. അതെ, നമുക്ക് നമ്മൾ പറയുന്ന കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ഇപ്പൊ പറഞ്ഞ എന്താണോ, ദൈവത്തിനാണ് സർവജ്ഞതയുള്ളത്, നമുക്കത് സർവജ്ഞതയില്ലല്ലോ, അല്പജ്ഞതയല്ലേ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പോ എന്ന് പറയുമ്പോ അതുകൊണ്ടെന്താണ്, നമുക്കതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയുന്നതാണോ? അപ്പോ ആ പറയുന്നിടത്ത് തന്നെ എന്താണ് ഈ ലോജിക്കൽ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ ദൈവത്തിന് സർവജ്ഞതയുണ്ടെന്ന് പറയുന്നത് നമ്മളാണ്, ദൈവമല്ല ആ കാര്യം പറയുന്നത്. ആണോ? അതുകൂടെ ഒന്ന് വെച്ച് ചിന്തിച്ചോ. നമ്മൾ തന്നെ പറയുന്നു ദൈവത്തിന് സർവജ്ഞതയുണ്ട്, നമ്മൾ തന്നെ പറയുന്നു നമ്മൾ അല്പജ്ഞനാണ്, ദൈവത്തിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ദൈവത്തിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു ദൈവം സർവജ്ഞനാണെന്ന്? അങ്ങനെ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ അല്പജ്ഞനെ പറയുന്നതല്ലേ, നിങ്ങൾ സ്വയം പറയുന്നത് ഞങ്ങൾ അല്പജ്ഞനാണെന്ന്, എന്നിട്ട് നിങ്ങൾ പറയുന്നത് ദൈവ സർവജ്ഞനാണെന്ന്. അപ്പൊ നിങ്ങളുടെ അല്പജ്ഞതയിൽ നിന്നുകൊണ്ട് ഈ പറയുന്നതൊക്കെ എന്താണ്, അല്പജ്ഞാനമല്ലേ? അപ്പൊ ദൈവം സർവജ്ഞനാവും. ഈ ദൈവ സർവജ്ഞനാണെന്ന് പറയുന്നതിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മസാല എന്താണ്? എന്താണ്? ഓ, ഒന്നും മനസ്സിലാവുന്നു. നമുക്ക് ദൈവം സർവജ്ഞനാണെന്ന് പറയുന്നതിന് നിങ്ങളെ കയ്യിലിരിക്കുന്ന സാധനം എന്താണ്? നിങ്ങളുടെ അല്പജ്ഞത കൊണ്ട് പറയുന്നത് ശരിയാവും. നിങ്ങൾ പറയുന്നു ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന്. ഈ പറയുന്നതിന് നിങ്ങളുടെ കയ്യിലുള്ള എന്തെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പൊ നിങ്ങളുടെ അല്പജ്ഞത കൊണ്ട് നിങ്ങൾ പറയുന്നത് ലോകം ദൈവത്തെ സൃഷ്ടിക്കുന്നത് ശരിയാവും. പിന്നെ ഈ പറയുന്നത് സ്വയം എന്ത് ചെയ്യുന്നു, താൻ തന്നെ തനിക്ക് വിരുദ്ധമായി സംസാരിക്കുകയല്ലേ ചെയ്യുന്നു. ആണോ അല്ലേ? ആണോ? ആ, ചിന്തിക്കാതെ സംസാരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ദൈവത്തെ കുറിച്ച് നമ്മൾ പറയണം. അത് സാധാരണ കൂടുതലും പറയുന്നത് എന്താണോ, ക്രിസ്ത്യൻസ് ഇങ്ങനെ ഒരു വാദം പറയും ദൈവം എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കൊന്നും. ദൈവം സർവജ്ഞനാണ്, സർവശക്തനാണ്, ദൈവം പരമകാലം, ഇതൊക്കെ പറയുന്നത് ബൈബിളിനെയും ഖുറാനെയും ഒക്കെ പിന്തുടരുന്ന ആൾക്കാർ, അത് അവരുടെ സിദ്ധാന്തമാണ്. അവരോട് വേറൊരു ഭാഗത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ തിന്മ എങ്ങനെ നിലനിൽക്കും? മനസ്സിലായി? അപ്പോ ദൈവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൈവം സർവജ്ഞനെന്നും സർവതന്ത്രനെന്നും പറയുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട്? ദൈവത്തെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, പിന്നെ ദൈവം സർവജ്ഞനെന്ന് നിങ്ങൾ എങ്ങനെ പറയും? മനസ്സിലായ? പറയുന്നതിന്റെ, നമ്മൾ തന്നെ പറയുന്നതിന്റെ എന്താണ് ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പറയുന്നതിന്റെ യുക്തി ഭംഗങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു. നമ്മൾ തന്നെ പറയുന്നത് എന്താണ് അബദ്ധമാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വരരുത്. എനിക്ക് ഈ ദൈവത്തിനെ രക്ഷിച്ചെടുക്കാനൊന്നും വയ്യ, ഇത് നിങ്ങളുടെ ജോലിയാണ്, ഞാൻ നിർത്താൻ പോകും. പ്രപഞ്ചത്തിന്റെ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നു. അതിനൊക്കെ എന്താണ്, അതിനൊക്കെ ഇവർ മറുപടി പറയും, മനസ്സിലായോ? അതിനൊക്കെ മറുപടിയുണ്ട്. അതൊരു പ്രബലമായ ചോദ്യമൊന്നുമല്ല. ആ ചോദ്യം ഇതാണ്, എന്താണ് തിന്മയെ ദൈവം തന്നെ സൃഷ്ടിച്ചാണ്, അപ്പോ എന്തുവരും, അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനും എന്ന് പറയുന്ന വാദത്തിന് തീയിസ്റ്റുകൾ കണ്ടിക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരിക്കലും ദൈവത്തിന് എടുത്തു പൊക്കാൻ കഴിയാത്ത ഒരു കല്ല് ദൈവം സൃഷ്ടിക്കും, മനസ്സിലായോ? മനസ്സിലായോ? ദൈവത്തിന് എടുത്തു പൊക്കാൻ കഴിയാത്ത ഒരു കല്ല് ദൈവം സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പിടികിട്ടിയ? അല്ലെങ്കിൽ വേറെ ഉദാഹരണം പറയാം. ദൈവം ഒരിക്കലും വട്ടത്തിലുള്ള ഒരു ത്രികോണം സൃഷ്ടിക്കില്ല, മനസ്സിലായോ? നിങ്ങൾ എവിടെയെങ്കിലും വട്ടത്തിലുള്ള ത്രികോണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ദൈവം സൃഷ്ടിക്കില്ല. എന്തുകൊണ്ട്? ഈ നമ്മളെ ചെയ്യുന്നത് പോലെ എന്താണ് ലോജിക്കൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു കാര്യവും ദൈവം ചെയ്യത്തില്ല. ദൈവം ചെയ്യുന്ന എന്താണ്? എല്ലാം ലോജിക്കലായിട്ടേ ചെയ്യത്തുള്ളൂ. അത് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞത്, അത് പറഞ്ഞത് ഐൻസ്റ്റീൻ പറഞ്ഞാണ്. അത് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടായപ്പോൾ ഐൻസ്റ്റീൻ ആദ്യം എന്താണ് ഈ ക്വാണ്ടം ഫിസിക്സിലെ ഒരു ആശയത്തെ എതിർക്കാൻ വേണ്ടി ഐൻസ്റ്റീൻ പറഞ്ഞാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഒരാശയത്തെ സാധിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ഈ നമ്മളീ പറയുന്ന ചർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അന്ന് ഐൻസ്റ്റീൻ ഉപയോഗിച്ച ഒരു വാക്കാണ്. അത് വേറെ വിഷയം. ഇവിടെ പറയുന്ന ഇതാണ്, ഇപ്പം നമ്മളൊരു എന്താണ് ഇതിലൊരു യുക്തിഭംഗം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എന്താണ് ദൈവം തിന്മയെ സൃഷ്ടിച്ച് സൃഷ്ടിയുടെ ഉത്തരവാദിത്വം ദൈവത്തിനാണെങ്കിൽ ദൈവമാണ് എന്തിനെ സൃഷ്ടിച്ചത്? തിന്മയെ. അപ്പോൾ തിന്മ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം ലോജിക്കില്ലാതെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ദൈവം ലോജിക്കില്ലാത്ത ഒരു കാര്യം ചെയ്യത്തില്ല. അതിനെക്കുറിച്ച് ഈ പറയുന്നു. സമയം പോയി. ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലേ എനിക്കിന്ന് വീട്ടിൽ പോകണം. പിന്നെ ദൈവത്തിനെ രക്ഷിച്ചെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതം നടന്നു പോകണമെങ്കിൽ ദൈവത്തിനെ രക്ഷപ്പെടുത്തും. നിങ്ങൾ ആലോചിക്കുന്നതൊക്കെ ആലോചിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കും. അല്ലെങ്കിൽ നിങ്ങളിത് വായിച്ചാൽ മതി ഞാൻ പറഞ്ഞു.